14 15 അനാവിഷ്കുറുവൻ അന്വയാത് തസ്മത് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേതി ബാല്യം അനുഷ്ഠേയതയാ ശ്രൂയതേ. എന്റെ ഉപനിഷത്ത് ഭാഷ്യം അനുസരിച്ചുള്ള വ്യാഖ്യാനം നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ ബ്രഹ്മസൂത്ര ഭാഷ്യം അനുസരിച്ചുള്ള വ്യാഖ്യാനമാണ് ചർച്ച ചെയ്യുന്നത്. ബാല്യം അനുഷ്ഠേയതയാ ശ്രൂയത്തെ എന്ന് ബാല്യം ഇവിടെ അനുഷ്ഠേയമായി പറയുന്നു ശ്രുതിയില്ലെന്നാണ്. തത്ര ബാലസ്യ ഭാവ കർമ്മ വാ ബാല്യമിതി തദ്ധിതസതി ബാലഭാവസ്യ വിശേഷസ്യ ഇച്ഛയാ സമ്പാദയിതം അസഖ്യത്വ യഥ ഉപപാദം മൂത്രപുരീഷത്വാദി ബാലചരിതം അന്തർഗത വാ ഭാവവിശുദ്ധിർ അപ്രരൂഢേന്ദ്രിയത്വം ദമ്പദർപ്പാതിരായിത്വം വാ ബാല്യം സ്യാദിതി സംശയഃ. ഇവിടെ മറ്റൊരർത്ഥത്തെക്കുറിച്ച് ഭാഷകാരെ ചിന്തിക്കുന്നേയില്ല. ആ ഉപനിഷത്തില് ഭാഷയത്തിൽ ഇങ്ങനെയാണ്, അവിടെ ബലസ്യ ഭാവം ബാല്യം അങ്ങനൊരർത്ഥം പറഞ്ഞു, അല്ലെങ്കിൽ ബാല്യം എന്ന് പറയുന്നതിന് അങ്ങനെയും ഒരർത്ഥം പറയാം. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഭക്ഷ്യകാരനും ചർച്ച ചെയ്യുന്നില്ല, വ്യാഖ്യാതാക്കളും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നും കണ്ടതായ ഭാവമേ ആർക്കുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത് ഉപനിഷത്തിനെ അപേക്ഷിച്ചൊരു പുതിയ അർത്ഥമാണ്. സൂത്രത്തിലൊന്നുമില്ലല്ലോ അനാവിഷ്കുറുവൻ അന്വയാ, ഇതിനകത്ത് ബാലനൊന്നോ ബാല്യമൊന്നോ യാതൊന്നും സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സൂത്രത്തിൽ അതിൻ്റെ ഒരു സൂചനയില്ല. സൂത്രത്തിൽ പറയുന്ന പദങ്ങൾ അനാവിഷ്കുറുവൻ അന്വയത് എന്തിനെ കുറിച്ചാണെന്ന് ആർക്കറിയാം? ഏതൊരു ശ്രുതിവാക്യവും ഇതിൻ്റെ താഴെ വച്ചിട്ട് വ്യാഖ്യാനിക്കാം. അതിൽ ഒന്നും യാതൊരു ഗ്യാരണ്ടിയില്ല. അനാവിഷ്കുറുവൻ എന്ന് പറഞ്ഞാൽ അന്വയാത്, ഇതെന്താ? ഇതിന് ശ്രുതിവാക്യമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. പിന്നെ വ്യാഖ്യാനിക്കുന്നവരുടെ മനോധർമ്മം. പിന്നെ രണ്ടായാലും ശരി, ഉപനിഷത്തിലെ ഭാഷ്യമായാലും ശരി, ഇവിടുത്തെ ഭാഷ്യമായാലും ശരി, രണ്ടായാലും അദ്വൈത ആശയവുമായിട്ട് യോജിക്കുന്നതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വേറെ എന്നുള്ളത് പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാതെ. ബാല്യം എന്ന് പറയുമ്പോൾ ബലസ്യ ഭാവം ബാല്യം എന്നുള്ള ഒരർത്ഥം വ്യാകരണമനുസരിച്ച് ശരിയാ, പക്ഷെ അത് പ്രസിദ്ധമുണ്ട്. ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ബാല്യം തന്നെയാണ്. അപ്പോൾ പ്രസിദ്ധമായൊരർത്ഥത്തെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ വിശേഷമായിട്ട് പറയാം. പക്ഷേ അവിടെ ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്നതിന് ബാല്യം എന്നുള്ള അർത്ഥം എടുക്കുന്നതിനും ശ്രുതി പ്രമാണത്തെയാണ് കൊണ്ടുവന്നത്. ന്യായമാത്മാ ബലഹീനേന ലഭ്യ ആത്മനാവിന്ദ്യതേ വീര്യം. അപ്പോൾ വീര്യം ബലം അങ്ങനെ ഒരർത്ഥത്തെ എടുത്ത് അവിടെ വ്യാഖ്യാനിച്ചു. അപ്പോൾ കൂടുതൽ യോജിക്കുന്നത് നേരിട്ട് യോജിക്കുന്ന ഇത് തന്നെയാണ് ബാല്യം. ബാല്യേന തിഷ്ടാസേത് തിഷ്ടാസേത് സതി ബാലഭാവസ്യ വയോവിശേഷസ്യ തത്ര ബാലസ്യ ഭാവ കർമ്മവാ ബാല്യമിതി തദ്ധിതേ സതി തദ് പ്രത്യാന്തമാണ് ബാലശബ്ദത്തിൽ നിന്ന് ബാല്യം വരും അത് രണ്ടർത്ഥത്തിൽ വരാം ഷെഞ്ഞ് പ്രത്യേകം എന്ന് പറയുന്നത് ഭാവാർത്ഥത്തിലും വരാം കർമാർത്ഥത്തിലും വരാം ബ്രാഹ്മണസ്യ ഭാവ കർമ്മ വാ ബ്രാഹ്മണ്യം ബ്രാഹ്മണന്റെ ഭാവമാകാം കർമ്മമാകാം അത് പ്രസിദ്ധമായ ഉദാഹരണം ചർച്ച ചെയ്യുന്നു കൊണ്ടിവിടെ അങ്ങനെയാകാം ഭാവം അല്ലെങ്കിൽ കർമ്മം ബാലഭാവസ്യ വയോവിശേഷസ്യ ഇവിടെ കർമ്മം എന്നെടുത്തു കഴിഞ്ഞാൽ ദോഷമുണ്ട് ഇനി പൊതുവേ ബാലഭാവം എന്ന് പറയുന്നു ബാല്യം പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമില്ല ജ്ഞാനം തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് സമ്പാദിക്കേണ്ടതാണോ ജ്ഞാനം എന്ന് പറയുന്നത് അടുത്ത അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അത് പ്രമാണജന്യമാണ് അതുണ്ടാകുന്ന ഒരു സാധനമാണ് ആത്മബോധം എന്ന് പറയും അപ്പോൾ പ്രമാണജന്യമായ ഒന്ന് അത് സമ്പാദിക്കേണ്ട ഒരാളാണ് പരിശ്രമിച്ച് നേടണം ജ്ഞാനം എന്നുവെച്ചാൽ അത് സ്വാഭാവികമായി ഒരുവനിൽ ഉത്പന്നമാകുന്ന ഒന്നല്ല അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകും ബാല്യം അങ്ങനെയല്ല അത് സ്വാഭാവികമായി വരുന്നതാണ് ഒരു ശിശുവിനെ പ്രസവിക്കുന്നു അതിന് ബാല്യമായി അത് സമ്പാദിച്ചെടുക്കുന്നതല്ല ബോധപൂർവം പുരുഷപ്രയത്നം കൊണ്ട് ഒരു നേടിയെടുക്കുന്നതല്ല ജ്ഞാനം അങ്ങനെയല്ല പുരുഷപ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന ഏത് ജ്ഞാനാവിലും ആത്മജ്ഞാനം ഉൾപ്പെടെയുള്ളതല്ല അതിൻ്റെ പിന്നിൽ യത്നം ആവശ്യമുണ്ട് ബാല്യം അതുപോലെയല്ല അതാണ് വയോവിശേഷസ്യ ഇച്ഛയാ സമ്പാദയിതും അസഖ്യത്വാ വേണമെങ്കിൽ പൂർവ്വജന്മ കർമ്മങ്ങളെന്നൊക്കെ പറയാം മറിച്ച് ആർക്കും ബാല്യത്തെ സമ്പാദിക്കാൻ പറ്റില്ല പിന്നെ പാണ്ഡിത്യത്തെ നേടി പിന്നെ ബാല്യത്തെ സമ്പാദിക്കണമെന്ന് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഒരു വാച്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് ആ പ്രായം എന്നുള്ളതാണെങ്കിൽ അത് ആർക്കും നേടാൻ പറ്റത്തില്ല മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പ്രൗഢമായ അവസ്ഥയിലേക്ക് വന്നാൽ തിരിച്ചാർക്കും ബാലഭാവത്തിലേക്ക് പോകാൻ പറ്റത്തില്ല യഥ ഉപപാദം മൂത്രപുരീഷത്വാദി മൂത്രപുരീഷത്വാദികൾക്കൊന്നും ശിശുവിനെ സംബന്ധിച്ച് നിയമമല്ല യഥാപപാദം അത് കിടന്നെടുത്ത് കിടന്നതിനെ എല്ലാം സാധിക്കുന്നു അതല്ലേ ബാലന്റെ വിശേഷത ഇതാണോ ജ്ഞാനിയുടെ അവസ്ഥ അതാണോ പറയാൻ പോകുന്നു എന്നാണ് അങ്ങനെയാണ് ജ്ഞാനിയുടെ അവസ്ഥ എന്നൊക്കെ കരുതുന്നവരുണ്ട് യഥോപപാദം മൂത്രപുരുഷ ജ്ഞാനിയാണെന്നും ആൾക്കാരെ ബോധിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ട് ഇവിടെ ഭാഷകാരൻ അത് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ യഥോപപാദം മൂത്രപുരുഷത്വാദി എന്ന് പറയുന്നു എന്നുവെച്ചാൽ മലമൂത്ര വിസർജനങ്ങൾക്കൊന്നും നിയമമില്ലായിരിക്കുക എല്ലാം തോന്നിയതുപോലെ കുട്ടികളുടെ രീതി ശൈശവത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ബാലചരിതം ഇതാണ് ബാലാചരണം അപ്പൊ ഈ ബാലകർമ്മം എന്ന് വെച്ചാൽ ബാലാചരണം ബാലചരിതം എന്ന് വെച്ചാൽ ആചരണം ബാലന്റെ പ്രവൃത്തി ഇതാണ് മലമൂത്ര വിസർജനത്തിനൊന്നും ഒരു നിയമമില്ലായിരിക്കും ഇതാണോ ഉദ്ദേശിക്കുന്നത് തത്വജ്ഞാനം നേടിയതിന് ശേഷം ഇതുപോലെ ആകുന്നു എന്നാണ്. പിന്നെ ചില വ്യക്തികളിൽ അങ്ങനെ കാണാറുണ്ട്, അത് പലതരത്തിൽ സംഭവിക്കാം. അത് ഒട്ടുമുക്കാലും ഇങ്ങനെ എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അബ്നോർമലായി പോകുന്നതാണ്. കൂടുതലും അങ്ങനെ അസാധാരണ സംഭവിക്കുന്നു. പക്ഷെ അതായിക്കിട്ടിയ ഭാഗ്യമാണ്. പിന്നെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, വലിയ സിദ്ധനാണെന്ന് വിചാരിച്ച് ആളൊക്കെ അടുത്തു കൂടും. അങ്ങനെ സംഭവിക്കാം. പിന്നെ ഇനി വേറെന്ത് സംഭവിക്കാം? ഒരാള് ഇങ്ങനെ യോഗ അഭ്യാസം കൊണ്ട് സമാധി അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാലും ഒരു സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും സംഭവിച്ചുകൊള്ളണമെന്നുള്ള കാരണം സമാധി അവസ്ഥയിലിരിക്കുമ്പോൾ ശാരീരിക പ്രക്രിയകളൊന്നും നടക്കത്തില്ല. എന്നുവെച്ചാൽ മലമൂത്ര വിസർജനവും നടക്കത്തില്ല. നടക്കുന്നുണ്ടെങ്കിൽ അത് സമാധിയല്ല. പിന്നെ അതിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ എന്തായാലും അവർ ബോധമുള്ളവരായിരിക്കും. അപ്പോൾ പിന്നെ അതിനൊക്കെ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും വിത്താനാവസ്ഥയിൽ. അപ്പോൾ അവിടെ അങ്ങനെ സാധ്യതയില്ല. പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ബാലചരിതം, ബാലന്മാരുടെ ആചരണം ഞാൻ ഈ കാണുന്നു എന്നാണ്. അതില്ല എന്നാണ് സിദ്ധാന്തം. അങ്ങനെയൊന്നും കാണത്തില്ല. നോർമൽ തന്നെ ആയിരിക്കും. അപ്പൊ ചിലരുത്, അപ്പൊ പിന്നെ അവധൂതൻ എന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കും. ഇത് നേരത്തെ പറഞ്ഞ കേസാണ് അവധൂതൻ എന്ന് പറയുന്നു. അപ്പൊ അതിന് വേറെ അർത്ഥമില്ലേ? ഉണ്ട്. ദൂതമായത് അജ്ഞാനം നശിച്ചവനെന്നേ അതിനർത്ഥമുള്ളൂ. അല്ല, ഈ പറയുന്ന പോലെയുള്ള ബാലചരിതം, ബാലജ്യേഷ്ഠ കാണിക്കുന്നവനെന്ന് അർത്ഥമേ ഇല്ല അവധൂതനെന്ന് പറയുന്നു. പിന്നെ ഇതിന്റെ അവസാനം പറയും, ഇന്നൊരു അവധൂതനുണ്ട്, അതും നമ്മുടെ സങ്കല്പത്തിലുള്ള അവധൂതനൊന്നുമല്ല. നമ്മളെ സങ്കല്പത്തിലുള്ള അവധൂതൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ബാലചരിതം, അതാണ്. അത് അബ്നോർമലാണ്, ഒരു സംശയവും വേണ്ട. അല്ലാതിന് ഭാഷകാരൻ പറയും അവധൂതൻ എന്താണ്. മൂത്രപുരീഷത്വാദി ബാലചരിതം. ഇനി രണ്ടാമത്തത് സിദ്ധാന്തം, അന്തർഗതാവാഭാവവിശദ് അപ്രരൂഢേന്ദ്രിയത്വം ദമ്പദർപ്പാതിരഹിതത്വം വാ ബാല്യം സ്യാത് സംശയം. ഇത് അംഗീകരിക്കാം. എന്താണ് ഭാവവിശുദ്ധി? ആ ഭാവവിശുദ്ധി എന്ന് പറയുന്നത് ഭാവം എന്ന് വെച്ചാൽ അന്ധകരണം. അന്ധകരണ വിശുദ്ധി എന്ന് പറയുന്നത് കുട്ടികൾ കാണുന്ന പോലെ അല്ല, വ്യത്യാസമുണ്ട്. കുട്ടികളിൽ വരുന്ന അശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അപ്രരൂഢ ഇന്ദ്രിയത്വം. ഇന്ദ്രിയങ്ങളൊന്നും വളർച്ച പ്രാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ലജ്ജയില്ല. അത് ഇന്ദ്രിയങ്ങൾക്ക് വളർച്ച പ്രാപിക്കാത്തതുകൊണ്ടാണ്. അത് സ്വാഭാവികമായ ശുദ്ധിയല്ല. അതുകൊണ്ടത് അവർ ശുദ്ധരെന്ന് പറയാൻ പറ്റില്ല. കാരണം വളർന്നു കഴിഞ്ഞാൽ അതൊക്കെ വരും, സങ്കോചങ്ങൾ പലതരത്തിലും ഉള്ള സങ്കോചങ്ങളില്ല അവരിൽ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അഭിമാനരാഹിത്യം, പ്രായമുള്ളവരിലുള്ള അതുപോലെയുള്ള അഭിമാനം അതില്ല. അതുപോലെ ഇല്ല, ശിശുവിന് ശിശു സഹജമായ രീതിയിലെല്ലാം കാണും. എന്നാലും പ്രൗഢ ഇന്ദ്രിയത്വം, ഇന്ദ്രിയങ്ങൾക്കെല്ലാം നല്ല വളർച്ച പ്രാപിച്ച ആൾക്കാരിൽ കാണുന്നത് പോലെയുള്ളത് കാണത്തില്ല. പിന്നെ കുട്ടിക്ക് കുട്ടിയുടേതായ രീതിയിലുള്ള ഇതെല്ലാം കാണും. അതുപോലെ ദമ്പദർപ്പാതിരഹിതത്വം, ദമ്പദർപ്പം എന്ന് മുതിർന്നവർ കാണുന്ന പോലെ കാണത്തില്ല. ശിശുവിനും എല്ലാം സൂക്ഷ്മമായിട്ട് കാണും, അവരുടെ ചേഷ്ടകളൊക്കെ പരിശോധിച്ചാൽ. കാരണം അവർക്കും ചില വാശിയും നിർബന്ധങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പം അവിടെ അതുണ്ട്, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല. പ്രരൂഢേന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്കെല്ലാം നല്ല വളർച്ച പ്രാപിച്ച ഒരാൾ കാണുന്നത് പോലെയുള്ള ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങൾക്കെല്ലാം നല്ല വളർച്ച പ്രാപിച്ചതിന് ശേഷം ഒരുവൻ ആർജിക്കേണ്ട ഒന്നാണ് ഭാവവിശുദ്ധി. ആ ഭാവവിശുദ്ധി എന്ന് പറയുന്നത് പരിശ്രമിച്ച് നേടേണ്ടതാണ്. ദമ്പദർപ്പാതിരഹിതത്വം അതും പരിശ്രമിച്ച് നേടേണ്ടതാണ്. അതിന് സമമായ ഒന്നാണ് ശിശുക്കളിലും കാണുന്നത് എന്നാണ്. അപ്പോ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വളർച്ച സംഭവിക്കുകയും അതോടൊപ്പം വിവേകം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മുതിർന്നവരിൽ കാണുന്നു. ദമ്പ ദർപ്പാതിരാഹിത്യം, അഭിമാന ഇല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ആർജിക്കുന്ന യോഗ്യതകളാണ് ഭാവവിശുദ്ധി എന്ന് പറയുന്നത്. അത് ശിശുവിൻ്റെ ചില സ്വഭാവവിശേഷങ്ങളോട് തുല്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ബാല്യ എന്ന തിഷ്ഠാസി എന്ന് വെച്ചാൽ ബാലന്റെ ഭാവത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ, ബാലനിൽ കാണുന്ന ചില യോഗ്യതകളുണ്ട്, അതുപോലെ ഉള്ള യോഗ്യതകൾ കാണാം. അതൊരിക്കലും ബാഹ്യമായ ചേഷ്ടകളല്ല, അതാണ് ഇവിടെ പറയുന്നത്. അത് ബാലചരിതമല്ല. പിന്നെ അതുപോലെയെല്ലാം ചേഷ്ടകൾ കാണിച്ചിട്ട് താൻ ജ്ഞാനിയാണ് എന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ഈ രണ്ടാമത്തെ പക്ഷ സിദ്ധാന്തം, ഭാവവിശുദ്ധർ അപ്രരൂഢേന്ദ്രിയത്വം ദമ്പദർപ്പാതിരഹിതത്വം, ഇതും യോജിക്കുന്നതാണ്. അദ്വൈതപരമായി വ്യാഖ്യാനിക്കുമ്പോൾ ഉപനിഷത്ത് വ്യാഖ്യാനത്തിൽ ഭാഷ്യകാരൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിലും ഭാഷ്യകാരന്റെ സിദ്ധാന്തത്തിന് യോജിക്കുന്ന വ്യാഖ്യാനം തന്നെയാണ്. അക്കാര്യത്തെ അഭിപ്രായ വ്യത്യാസം. പക്ഷെ ഇങ്ങനെയും ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് സമാധാനിക്കാമായിരുന്നു. അത് ഇതും ഒരാൾ തന്നെ വ്യാഖ്യാനിച്ചത്, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ച ആൾ മറന്നുപോയിട്ടില്ല എന്നൊക്കെ വിചാരിക്കാം. അപ്പം അതിനൊന്നും ഒരു പഴുതും കാണുന്നില്ല. രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനം രണ്ട് ഭാഗത്ത് കാണും. എന്തുകൊണ്ടെന്നുള്ളതിന് ഉത്തരവില്ല, സമാധാനമില്ല. അങ്ങനൊരു സമാധാനം ഇതുവരെ കേട്ടിട്ടില്ല. കിം തവത് പ്രാപ്തം, രണ്ടു പക്ഷത്തിൽ ഏതാണ് സിദ്ധാന്തമെന്ന് പറഞ്ഞില്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്തെങ്കിലും. ഇതേതാണ്, ബാലാചരണമാണോ അതോ ഭാവവിശുദ്ധിയാണോ? പൂർവക്ഷി കിം തവത് പ്രാപ്തം കാമചാരവാദ ഭക്ഷണത യഥാകുപാദം മുത്രപുരീഷത്വം ച പ്രസിദ്ധതര ലോകെ ബാല്യമിതി തദ്ഗ്രഹണം യുക്തം. വരുന്നു ബാല്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, ബാല്യം എന്ന് പറഞ്ഞാൽ ഇനി എന്താ ചോദിക്കാനിരിക്കുന്നു? എന്താണ് കാമചാരവാദ ഭക്ഷണത? കാമചാരം ശിശു അതിന് തോന്നുന്ന പോലെയൊക്കെ പ്രവർത്തിക്കും. കാമവാദം അതിൻ്റെ വായിൽ വരുന്നതൊക്കെ പറയും. കാമഭക്ഷണം എന്ത് കിട്ടിയാലും ഭക്ഷിക്കും. അവിടെ ഭക്ഷ്യ അഭക്ഷ്യ വിചാരമൊന്നുമില്ല. വിശക്കുമ്പോൾ എന്ത് കിട്ടിയാലും വിഷം കിട്ടിയാലും ഭക്ഷിക്കും, അതിനറിയത്തില്ല. അതാണ് കാമചാരം, കാമവാദം, കാമഭക്ഷണം. അപ്പോൾ ഇതുപോലെയാണോ ഞാനീ? അല്ല എന്നാണ്. അതുപോലെ അല്ല ജ്ഞാനി, അങ്ങനെയല്ല. പിന്നെ ചില സിദ്ധന്മാരെ കുറിച്ച് കേൾക്കുന്നു, അത് ചിലപ്പോൾ അർത്ഥവാദമാകാം. അർത്ഥവാദ രൂപത്തിൽ പറയുന്നത് എങ്ങനെ പറയുന്നു? അങ്ങനെയുണ്ട് പലയിടത്തും സിദ്ധന്മാരെ കുറിച്ച് പറയും അവർ ഇരുമ്പ് ഭക്ഷിക്കുന്നവരാണ്, അത് ഭക്ഷിക്കുന്നവരാണ്, ഇത് ഭക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തിൻ്റെ ദ്വന്ദ്വങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടി അവരെ സ്തുതിച്ച് പറയുന്നതാണ്. അവരെ സംബന്ധിച്ച് അനുകൂല പ്രതികൂല ഭാവങ്ങളൊന്നുമില്ല, ദ്വന്ദ്വാതീതനാണെന്ന് കാണിക്കാൻ വേണ്ടി വിധി നിഷിദ്ധങ്ങളില്ല, ധർമാധർമ്മമില്ല, നീതി അനീതിയില്ല, വിധി ഇതെല്ലാം ഇങ്ങനെ പറയും. അത് ദ്വന്ദ്വാതീതമായ അവരുടെ മാനസിക ഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അർത്ഥവാദമാണ്, അല്ലാതെ ശരിക്കും ശിശുവിനെ പോലെ കാമചാരവാദ ഭക്ഷണം ഒന്നും ഉണ്ടെന്നുള്ള രീതിയിലല്ല. എന്നാലും ആൾക്കാർക്ക് ഈ അവധൂതഭ്രാന്തി അത് മറികിട്ടാൻ പ്രയാസമാണ്. അതൊന്നും ഭാഷകാരൻ അംഗീകരിക്കുന്ന കാര്യമില്ല. അവധൂതം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നു. ഈ പറയുന്നത് ഒന്ന് ശരിയല്ല. ഒരിക്കൽ എന്നെ രണ്ടു മൂന്ന് പേര് കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു അവധൂതനെ കാണിച്ചു. അപ്പൊ ആ നിർഭാഗ്യവശാല മനുഷ്യൻ മനത്തിലും മൂത്രത്തിലുമൊക്കെ കിടക്കി അവധൂതനാണ്. ഇതെങ്ങനെ മനസ്സിലാക്കിയത് അവധൂതനാണെന്ന്? അതാണ് എന്താ അടയാളം? ഇങ്ങനെ കിടക്കുന്നില്ല, പിന്നെ ആരെങ്കിലും ഇങ്ങനെ കിടക്കും? മനത്തിലും മൂത്രത്തിലും കിടക്കും ദുർഗന്ധം കൊണ്ട്. അന്വേഷിച്ചു, ഇത് കഴുകി വൃത്തിയാക്കി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ ഇത് മാറുമല്ലോ, അപ്പൊ അവധൂതനല്ലാതാവോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവധൂതനാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പായി, പറഞ്ഞില്ല. നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ എന്ത് തോന്നും? എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ എന്ത് തോന്നും? നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ വ്യത്യാസം, നിങ്ങളും ഞാനും ചിന്തിക്കുന്നതിനുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്കാണെങ്കിൽ എന്ത് തോന്നും? എൻ്റെ ചിന്താഗതി അത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചിന്താഗതിയായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല, പാരലലാണ്. എന്നാലും നിങ്ങൾ എന്നെ സഹിക്കുന്നു, ധന്യവാദ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളാണെങ്കിൽ എന്ത് ചിന്തിക്കും? ഇത് കഥയല്ല, എന്നെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞത് ഞാൻ കണ്ടതാണ്. ഭയങ്കര ദുർഗന്ധം, പരിസരത്തൊക്കെ മലവും മൂത്രവും. അവധൂതനാണെന്നോട് എന്നെ കൊണ്ട് കാണിച്ചു, അദ്ദേഹം മരിച്ചുപോയി. നിങ്ങളാണെങ്കിൽ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കത്തില്ലേ? അല്ല, അത് ചെയ്യേണ്ട, ഞാനും പറഞ്ഞു അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിലാക്കി എന്തെങ്കിലും ചെയ്തെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവധൂതനല്ലേ? ഞാൻ വിചാരിച്ച അതല്ല. കാരണം ഈ അവധൂതനെന്ന് പറയുന്നത് ഈ എന്റെ മനസ്സിലെന്തായാലും അവധൂതനാകുന്നില്ല, പക്ഷെ കൊണ്ട് കാണിച്ചവന്റെ മനസ്സിൽ ഇയാൾ അവധൂതനാണ്. ഞാൻ കരുതിയതാണ് അധികം താമസിയാതെ ഇവനും അവധൂതനാകും, അധികം കാലവും താമസം വേണ്ട എന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. കാരണം അവന്റെ മനസ്സിനും ഇതേ അവധൂതം ഉള്ളതുകൊണ്ടാണ് ഇത് അവധൂതമെന്ന് തോന്നുന്നത്. അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അയാളുടെ അവസ്ഥ ഇത് തന്നെയാവും. പക്ഷെ ആരെങ്കിലും അവധൂതനാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ കഷ്ടമാണ്. ആരും അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ആരെങ്കിലും അംഗീകരിച്ചാൽ ആരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കും. അതാ പറഞ്ഞു അവധൂതാനെന്ന് അംഗീകരിച്ചാൽ പാവം ഭക്ഷണം. ഇപ്പൊ ഇതൊന്നും ചെയ്തില്ലെങ്കിലും, കുളിപ്പിച്ചില്ലെങ്കിലും, ഒന്നും ചെയ്തില്ലെങ്കിലും ഭക്ഷണം ആരെങ്കിലും കൊടുക്കുമല്ലോ. ഒത്തിരി അവധൂതന്മാരെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്, ഓച്ചിറ മുതൽ ഹിമാലയം വരെ ഒത്തിരി പേര്. അല്ല, കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന് പറയാം. കന്യാകുമാരിയിലും പോയി കണ്ടിട്ടുണ്ട്, ഒന്ന് രണ്ടു പേര് അവിടെയും പോയി കണ്ടു. ഇതൊക്കെ 10-28 വയസ്സിന് മുമ്പാണ്. അതെന്താ അങ്ങനെ ഒരു കാര്യമൊന്നു ചോദിക്കും? 10-28 വയസ്സിന് മുമ്പ്. അതിന് കാരണം അതിനുശേഷമാണ് സംസ്കൃതം പഠിച്ചത്. 30-ാമത്തെ വയസ്സിലാണ് സംസ്കൃതം പഠിച്ചു. അതോടുകൂടി പരിപാടികളെല്ലാം നിർത്തി. അതുവരെ ശരിക്കും പറഞ്ഞ ലഘുസിദ്ധാന്തം മുതൽ പഠിച്ചു തുടങ്ങിയത് മുതൽ നിർത്തി പരിപാടി. 30-ാമത്തെ വയസ്സിന് അടുപ്പിച്ചാണ് അത്, കൃത്യമായി എനിക്ക് ഓർമ്മയിൽ. അതുവരെ ഇങ്ങനെ ഒരുപാട് പേരെ പിറകെ നടന്നിട്ടുണ്ട് അവധൂതന്മാരെ. ഇത് ഈ അടുത്ത കാലത്താണ് ഈ സംഭവം. പഴയ കാര്യമുണ്ട്, എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കാണിച്ചു തരാന്ന് പറഞ്ഞ്. ഇതൊരു ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. എങ്ങനെ ശരിക്കുള്ള അവരുടെ കാര്യമാണ് ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത്. ഇനി പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ ഭാഷകാരൻ പറയുന്നതും തന്നെ ഞാൻ വിശദീകരിക്കുന്നു. ഭാഷകാരൻ ഇത് തന്നെ പറയുന്നത്, അതല്ല ജ്ഞാനമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ ഇത് കൂടെ പറയാണ്. യഥാ ഉപപാദം മൂത്രപുരീഷത്വം ച ശിശുക്കളുടെ പണി. ശിശുക്കളുടെ പണിയെന്നും പറയാം, പക്ഷിമൃഗാദികളുടെ പണിയെന്നും പറയാം. അതും അങ്ങനെയാണല്ലോ. യഥോപപാദം മൂത്രപുരീഷത്വം, മൃഗങ്ങളും അങ്ങനെയാണ്. പ്രസിദ്ധതര ലോകെ ബാല്യം, ഇതാണ് ബാല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ കാണുന്ന ഇതാണ്. തദ്ഗ്രഹണം യുക്തം. അതുകൊണ്ട് പൂർവക്ഷി പറയാണ്, ഈ പറഞ്ഞതുപോലെയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ പൂർവക്ഷി. ഇതാണ് ബാല്യം. അപ്പൊ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാകണം എന്നാ. തദ്ഗ്രഹണം യുക്തം എന്നാണ് ഇവിടെ പൂർവക്ഷി ഒരാൾ ചോദിക്കുന്നുണ്ടോ. പതിതത്വാദി ദോഷപ്രാപ്തിർണയുക്തം കാമചാരതാത്യാശ്രയണം. പറയുന്നു ഇതെങ്ങനെ ശരിയാവും? കാരണം ഇവിടെ ശ്രവണാദികളാണ് ഇവിടെ സാധനയായി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കർമ്മയോഗമോ ഉപാസനകളോ ഭക്തിയോ ഏതുമാകാം. ഏതിലായാലും മുഖ്യമായി പറയുന്ന ഒരു കാര്യം ശുചിത്വമാണ്. ഈ ശിശുവിനെന്താ ശുചിത്വം? ആരെങ്കിലും ശുചി ആക്കിയാലും അതിന് ശുചിത്വം ഉണ്ട്, ഇല്ലെങ്കിൽ അതിന് ശുചിത്വം ഇല്ല. ശുചിത്വത്തെ കുറിച്ച് അതിന് ബോധമില്ല. എന്താണ് ശുചി അശുചി എന്ന് അതിനറിയത്തില്ല. ഈ പറയുന്ന ഞാനിയും അതുപോലെ അവരവസ്ഥയിൽ ചെന്നപ്പെടും എന്നാണെങ്കിൽ സ്മൃതിയും വിശ്രുതിയും എല്ലാം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്തുവരും? പതിതത്വം വരും. ഇവിടെ അതിന് പ്രമാണം കൊടുത്തിട്ടുണ്ട്. യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാ അശുചി സദാ അശുചി ന സത്പദമാപ്നോതി. അവനൊരിക്കലും ആ പദത്തെ പ്രാപിക്കുന്നില്ല. ബാഹ്യശുചിത്വമുണ്ട്, ശൗചം ആഭ്യന്തരം ബാഹ്യഞ്ച, ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്, ഗീതാഭാഷ്യത്തിനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ പറയുമ്പോൾ വീണ്ടും ആ അശൗചത്തിലേക്ക് പോവുകയാണല്ലോ. പിന്നെ എങ്ങനെയാ ഇത്രയും കഷ്ടപ്പെട്ട് ജ്ഞാനമൊക്കെ സമ്പാദിച്ചിട്ട് വീണ്ടും തലതിരിഞ്ഞു? ഇത് ശരിയാകത്തില്ലല്ലോ എന്ന് പൂർവക്ഷി ചോദിക്കുകയാണ്. ബാലാചരണമാണ് ജ്ഞാനത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നു പതിതത്വാദി ദോഷപ്രാപ്തേഹേ പതിതത്വാദി ദോഷപ്രാപ്തി വരും. നയുക്തം കാമചാരതാദ്യാശ്രയം, കാമചാരത തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് യുക്തമല്ലല്ലോ എന്നാണ്. ഇനി പറയാൻ പോകുന്ന മറുപടി നിങ്ങളെല്ലാം പറയുന്ന മറുപടി തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനൊഴികെ എല്ലാവരും പറയുന്ന മറുപടിയാണ്. എന്താണ് പറയുന്നു? വിദ്യാവത സന്യാസിനോ വചന സാമർഥ്യ ദോഷ നിവൃത്തേ പശിഹിംസാദിശിവ പറയുന്നു. അവിടെ ശ്രുതി എന്ന് പറഞ്ഞിരിക്കുകയല്ലേ, പണ്ഡിത്യം നിർവിദ്യ. ജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അവധൂതനാണ്. അവിടെ പിന്നെ എന്ത് തന്നെ സംഭവിച്ചാലും ഒരു ദോഷമില്ല എന്നാണ് പൂർവക്ഷിയാണ് പറയുന്നത്, സിദ്ധാന്തി. എന്തുകൊണ്ട്? വചനപ്രാമാണ്യ, അതാണ് അതിനെന്താ പ്രമാണം? പശുഹിംസാധിപ യാഗത്തില് മൃഗബലി അനുവദിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ദോഷമില്ലെന്ന് പറയുന്നു. അന്യത്ര തീർത്ഥേഭ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ കൊന്നുകഴിഞ്ഞാലേ ദോഷമുള്ളൂ, യാഗത്തിൽ കൊന്നാൽ ദോഷമില്ല. അതുപോലെ തന്നെ ജ്ഞാനിയെ എന്തുകൊണ്ട് ദോഷമില്ല? കാരണം അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അത് ചെയ്യാൻ. പറഞ്ഞല്ലോ, കഴുതയെ ബലിയർപ്പിക്കുക, ആടിനെ ബലിയർപ്പിക്കുക, എല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ വിധിച്ച കാര്യത്തിൽ ദോഷമില്ല, ബാക്കി എവിടെയെങ്കിലും ചെയ്താലേ ഉള്ളൂ ദോഷം. അതുപോലെ തന്നെ ഇവിടെ ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു ബാല്യം. അപ്പൊ ബാല്യാവസ്ഥയിൽ പ്രാപിച്ചാൽ അവധൂതനായി കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല. ഇതാണ് പൂർവക്ഷി പറയുന്നു. എന്നാ വിദ്യാവത സന്യാസനോ, ജ്ഞാനിയായ ഒരു സന്യാസിക്ക് വചന സാമർഥ്യ ദോഷം നിവർത്തേ, വിധി കൊണ്ട് വചന സാമർഥ്യമൊന്നുമില്ല, ശ്രുതി പ്രമാണമുള്ളത് കൊണ്ട് തന്നെ ദോഷം നിവർത്തേ, ദോഷമൊന്നുമില്ല. ഇതുപോലെ പശുഹിംസാദിഷിവേദി, ഇതുവരെ പൂർവക്ഷം. ഏവം പ്രാപ്തി വിധീയത്തെ, ഇത്രയും വന്നു കഴിഞ്ഞപ്പോ സിദ്ധാന്തി പറയുന്നു നാ ശരിയല്ല. വചനസ്യ ഗത്യന്തര സംഭവ, അത് വചനപ്രാമാണ്യം എന്നെല്ലാം പറയാൻ വരട്ടെ, ആദ്യം എന്താണ് വചനത്തിന്റെ അർത്ഥം മനസ്സിലാവണം. ശരി, എന്താണ് വചനത്തിന് ഗത്യന്തരമുണ്ടോന്നു? ഗത്യന്തരം എന്ന് വെച്ചാൽ അർത്ഥാന്തരം, അന്യ താല്പര്യം ഉണ്ടോന്ന് പരിശോധിക്കുന്നു. എല്ലായിടത്തും ഇതൊരു മുഖ്യമായ കാര്യമാണ്. അത് ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രുതി ഉണ്ട്, പക്ഷെ ശ്രുതിയുടെ താല്പര്യമൊന്നും പരിശോധിക്കുന്നു. ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ് എന്ന് പറയുന്നു. ശരി, ധർമ്മം അധർമ്മം ആർക്കും എടുത്ത് ഉപയോഗിക്കാം, പക്ഷെ എന്താണ് ധർമ്മത്തിന്റെ താല്പര്യം അത് മനസ്സിലാക്കുക, എന്താണ് അതിന്റെ ഗതി അത് മനസ്സിലാക്കുക. അല്ല, വെറുതെ ഒന്നിന് ധർമ്മമാണ് അധർമ്മമാണ് നീതിയാണ് അനീതിയാണ് ആചാരമാണ് അനാചാരമാണ് എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങുന്നതിന് ഒരർത്ഥമില്ല. എന്താണ് അതിന്റെ താല്പര്യം അത് മനസ്സിലാക്കുക. അപ്പൊ ശ്രുതിയിലൂടെ അതിന്റെ താല്പര്യത്തെ നിർണയിക്കണം ആദ്യം. പൂർവക്ഷി നിർണയിച്ചില്ലേ എന്ന് ചോദിച്ചു. പൂർവക്ഷി നിർണയിച്ചു, പക്ഷെ പൂർവക്ഷിക്കും വ്യാകരണം അറിയാം. അതല്ലേ പറഞ്ഞ ബാലസ്യ ഭാവവാ കർമ്മവാ. പക്ഷെ അവിടെ ഭാവത്തെ എടുത്താൽ മതി, കർമ്മത്തെ എടുക്കരുത്. ആ വിവേചനം ഇല്ല, ആ വിവേകമില്ലാതെ വന്നാണ് ഇവിടെ തകരാറ്. നമുക്കറിയാം എന്താണ് ധർമ്മം, എന്താണ് എന്താണെന്ന് അറിയില്ല. പക്ഷെ ധർമാധർമ്മങ്ങളെ വിവേചിക്കാനുള്ള ശേഷിയില്ല, അവിടെയാണ് തകരാറ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ ശ്രുതിയുടെ താല്പര്യം ശരിക്കും മനസ്സിലാക്കുക. അന്തം മനസ്സിലാകാത്തത് എല്ലാവരും മനസ്സിലാക്കിയെങ്കിൽ, എല്ലാവരും മനസ്സിലാക്കേണ്ട, ഭൂരിപക്ഷം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലോകം അത്രയും നന്നായിപ്പോയെന്ന്. മനസ്സിലാകത്തില്ല, അതാണ് സത്യം ധർമ്മം ഇതിൻ്റെയൊക്കെ സവിശേഷത. അതാണ് അതെല്ലാവർക്കും അത് വെളിപ്പെടുത്തില്ല. പറയുന്നു അതിൻ്റെ താല്പര്യം മനസ്സിലാക്കുക. അത് പറഞ്ഞ ശരിയാണ്, ബാല്യം എന്ന് പറയുന്നതിന് നിങ്ങൾ പറയുന്ന അർത്ഥമുണ്ട്. പക്ഷെ അതെല്ലാം ഇവിടെ എടുക്കേണ്ടത്. വചനസ്യ ഗത്യന്തര സംഭവാത്, വചനത്തിന് വേറെ അർത്ഥം വരാം. അവരുദ്ധേ ഹി അന്യസ്മിൻ ബാല്യശബ്ദ അഭിലപ്യേ ലഭ്യമാനേ വിദ്യന്തര വ്യാഘാത കൽപ്പന യുക്ത. പറയുന്നു ഇവിടെ രണ്ടർത്ഥമുണ്ട്, ഭാവാർത്ഥമുണ്ട്, കർമാർത്ഥമുണ്ട്. അപ്പൊ അവിരോധം, വിരോധം വരാത്ത അർത്ഥത്തെ എടുക്കണം. ശാസ്ത്ര താല്പര്യത്തെ നിർണയിക്കുമ്പോൾ ശാസ്ത്ര വ്യാഖ്യാനങ്ങളെല്ലാം മനസ്സിൽ വേണം. അത് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, മറുതരത്തിലും വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മുടെ വ്യാഖ്യാനം കൊണ്ട് മറ്റെവിടെയെങ്കിലും വിരോധം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. വിരോധം വരാതെ സ്വീകരിക്കാവൂ എന്നാണ് ഭാഷകാരന്റെ നിലപാട്. നമ്മൾ പറയുന്ന അർത്ഥമുണ്ട്, കർമാർത്ഥമുണ്ട് ബാല്യത്തിന്, പക്ഷെ അതെടുത്താൽ വിരോധം വരും. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ഒരു അർത്ഥമില്ലെന്നല്ല പറയുന്നു. നമ്മുടെ മനസ്സിൽ കാണുന്ന പല അർത്ഥങ്ങളും കാണും, അതിനപ്പുറം കടന്ന് ഒരു പടിയുടെ കടന്ന് പരിശോധിക്കണം. അങ്ങനെ ഒരു അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിന് വിരോധം വരുമോ? വിരോധം വരുമെങ്കിൽ തള്ളിക്കളയണം, വിരോധം വന്നില്ലെങ്കിൽ സ്വീകരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തിലല്ല, എല്ലാ സന്ദർഭത്തിലും ആവശ്യമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത്, ധർമ്മതത്വം വളരെ നിഗൂഢമാണെന്ന് പറയുന്നതാണ്. നിഗൂഢമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാകൃത ബുദ്ധികൾക്ക് ദുർഗ്രഹമാണ്, സംസ്കൃത ബുദ്ധികൾക്ക് അത് സാധ്യമാണ്. ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ദുർഗ്രഹം എന്ന് വെച്ചാൽ അറിയാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥമല്ല. അതിനുവേണ്ടി ഒരു ബുദ്ധി സംസ്കാരം സംഭവിക്കണം, എന്നാലേ അത് മനസ്സിലാകും. പറയുന്നു അവിരുദ്ധേഹി അന്യസ്മിൻ ബാല്യശബ്ദ അഭിലപ്യെ ലഭ്യമാനി. അവിരുദ്ധമായ അന്യസ്മിൻ മറ്റൊരു എന്നുവെച്ചാൽ കർമ്മമല്ല, ബാല്യശബ്ദ അഭിലപ്യെ ബാല്യശബ്ദാർത്ഥം ലഭ്യമാനേ. ബാല്യശബ്ദത്തിന്റെ വാച്ച് കിട്ടുമെന്നിരിക്കെ എന്ന വിദ്യന്തര വ്യാഘാത കൽപ്പന, മറ്റൊരു വിധിക്ക് വിരോട് വൈരുദ്ധ്യം വരുന്ന ഒരർത്ഥത്തെ കൽപ്പിക്കുന്നത് നയുക്ത. മറ്റെവിടെയെങ്കിലും പറഞ്ഞിരിക്കുന്ന ആശയത്തിന് വിരുദ്ധമായ ഒരാശയത്തെ സ്വീകരിക്കുന്നത് ശരിയല്ല. വിദ്യന്തര വ്യാഘാത കൽപ്പന നയുക്ത. വിദ്യന്തര വ്യാഘാത കൽപ്പന ശരിയല്ല. അതുകൊണ്ട് ആ ബാലഭാവം ആണ് വേണ്ടത്, അതെടുത്താ ദോഷമൊന്നുമില്ല. വ്യാഘാത കൽപ്പന എന്ന് പറഞ്ഞാൽ വിദ്യന്തര വ്യാഘാതം. വിദ്യന്തരം എന്ന് പറയുന്നത് എന്താണ്? കർമ്മമാണ് ഭാവം എന്ന് പറയുന്ന അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു വിധികളോടാണോ വിധിക്കാണോ വ്യാഘാതം വരാതെ. ബാല്യം എന്ന് പറയുന്നത് കർമ്മം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം വിധിക്ക് വ്യാഘാതം വരുന്നു, അങ്ങനെ ചിന്തിക്കണം. കർമ്മം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ പല അദ്വൈത സിദ്ധാന്തത്തിനും വിരോധം വരും. ഭാവം എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ വിരോധം ഇല്ല. അതുകൊണ്ട് ബാലന്റെ കർമ്മമല്ല, ബാലന്റെ അവിവേകപൂർവകമായ കർമ്മമല്ല ജ്ഞാനിയുടെ കർമ്മം. വലിയ അപകടമാണ്. ഒരാൾ വളരെ കഷ്ടപ്പെട്ടു. ഇവിടെ പറയുന്നതനുസരിച്ചാണെങ്കിൽ അനേക ജന്മങ്ങളുടെ അഭ്യാസം കൊണ്ട് നിന്നെ ഭാഷകാരൻ പറയും. ജ്ഞാനത്തെ നേടിയിട്ട് അയാളുടെ വിവേകം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ എന്താ കഥ? അതാണ് വ്യാഘാതം. ഞാനും അങ്ങനെ വിവേകത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നല്ല. ജ്ഞാനം എന്ന് പറയുന്നത് എന്തെങ്കിലും കോമ സ്റ്റേജോ എന്താണ് അക്ഷിമേഴ്സോ ഒന്നുമല്ല. അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും ചെന്നെത്തുന്നതല്ല ജ്ഞാനം. രോഗാവസ്ഥകളാണ്, നിർഭാഗ്യവശാൽ ആർക്കും വരാതെ. അതൊന്നും ഞാനുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. വ്യാഖ്യാനിച്ച അവിടെ കൊണ്ടെത്തിക്കരുത്. അതും ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ കാശിയിലായിരിക്കുമ്പോഴാണ്, അവിടുത്തെ ഒരു പ്രസിദ്ധനായ ഒരു സന്യാസി കടപ്പിലാണ് അവസാന സമയത്ത് ഞാൻ കാണാൻ പോയി. കാണാൻ പോയപ്പോൾ കൂടിയിരിക്കുന്നവരെല്ലാം പറയുന്നു അദ്ദേഹം സമാധിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. സമാധി കിടക്കുകയാണ്. അപ്പോ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് സമാധിയല്ല കോമ ആണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഒന്ന് അതുപോലെ കിടക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സന്യാസി കോമയിൽ കിടന്ന സമാധിയാവും. അത് മാത്രമല്ല, ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, ഇഞ്ചക്ഷനുണ്ട്, പല പരിപാടികളുണ്ട്. സമാധിക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ പലതും കണ്ടു അറിഞ്ഞുള്ള അനുഭവത്തിലാണ് സംസാരിക്കുന്നത്. വെറുതെ നിങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയരുത്. അപ്പോ ഇവിടെ പറയുന്നു എന്താണ്, എന്നോട് പലരും ചോദിക്കാറുണ്ട് സ്വാമിയുടെ അനുഭവങ്ങളെല്ലാം ഒന്ന് പറയണം. പലപ്പോഴും ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പറയാറില്ല. പറഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നിരാശപ്പെടും. നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. പറയുമ്പോൾ ഞാൻ അനുഭവം പറയുമ്പോൾ സത്യമേ പറയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇച്ഛാഭംഗം ഉണ്ടാകും. അതുകൊണ്ടാണ് ഒന്നും പറയാത്ത. എന്നാണ് ചില കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് പറയണമല്ലോ. അതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അവരുദ്ദേഹി അന്യസ്മിൻ ബാല്യശബ്ദാഭിലപ്യ ലഭ്യമാനേന വിദ്യാന്തര വ്യാഘാത കൽപ്പന വ്യക്ത. അതുകൊണ്ട് ശ്രുതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ജ്ഞാനം. അപ്പം ജ്ഞാനത്തിന് ശേഷം ബോധക്കേടൊന്നും വരത്തില്ല, അയാൾ നോർമലായിരിക്കും. കാരണം അയാള് ജ്ഞാനം സമ്പാദിക്കുന്നതിന് വേണ്ടി അയാൾ ചെയ്തിട്ടുള്ളതെല്ലാം സത്പ്രവൃത്തികളാണ്. അതിൻ്റെ ഫലമല്ലേ കാണേണ്ടത്. അപ്പോൾ ഇനി പ്രാരബ്ധ വിഭാഗം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തത്വജ്ഞാനി തന്നെ അത് അയാളെ സംബന്ധിച്ച് ദോഷമല്ല. അതിനെ വ്യാഖ്യാനിച്ച് മഹത്വപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതുകൂടെ നിൽക്കുന്നവരിങ്ങനെ വ്യാഖ്യാനിക്കുന്ന എന്തിനാണ്? അപ്പോൾ ഇനി അവസാന രോഗം വന്നു. രോഗം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മഹത്വം കുറഞ്ഞു പോകും. നമ്മളായിട്ടൊന്ന് മഹത്വപ്പെടുത്തിയിരിക്കാം. അദ്വൈതത്തിൽ അങ്ങനെ ഒരു പക്ഷമേ ഇല്ല. നീ രോഗ ഉപവിഷ്ടോ വാ രുഗ്ണോ വാ വിരുടൻ ഭുവി മൂർച്ഛിതോ വാ തജത്വേഷ പ്രാണാൻ ഭ്രാന്തിരുന്ന സർവഥ. ഇതാണ് അദ്വൈത സിദ്ധാന്തം. മൂർച്ഛിതനായി മരിച്ചാലും ശരി, കോമ, അവൻ ജ്ഞാനം ആർജിച്ചവനാണോ, ഭ്രാന്തിയില്ല സർവഥ, ഒരു പ്രകാരത്തിലും ഭ്രാന്തിയില്ല. അവ ചികിത്സിക്കാം, മരുന്ന് കൊടുക്കാം, ഡോക്ടറും നേഴ്സും എല്ലാം ആകാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ബോധം ഇല്ലാത്തവനാണ് കൂടെ നിൽക്കുന്നതെങ്കിൽ അവനിതിങ്ങനെയൊക്കെ പറയും, അത് അതാണ് ഇതാണ് എന്ന്. കാരണം എന്തുകൊണ്ട് ഇവിടെ പറയുന്നത്? ശാസ്ത്രം അത് വിശദീകരിച്ചിട്ടുണ്ട്. ശ്രുതിസ്മൃതി എല്ലാം പറയുന്നുണ്ട്. തത്വജ്ഞാനി ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രത്യേക അവസ്ഥകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ തികച്ചും നോർമലായി ജീവിച്ചാൽ മതി. അങ്ങനെയുള്ള യാതൊരു ചേഷ്ടകളും കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാനീ കുറിച്ചാണേ പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ന വിദ്യാന്തര വ്യാഘാത കൽപ്പന യുക്ത. വ്യാഘാതം നാശം എന്നർത്ഥമുള്ള വ്യാഘാതം വിരോധം, മറ്റ് പ്രമാണങ്ങൾക്ക് വിരോധമാണ് വിരോധം കൽപ്പിക്കുന്നത്. നിങ്ങൾ പറയുകയാണ് ബാലകർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് വരും? മറ്റു പ്രമാണങ്ങൾക്ക് വിരോധം വരും. അങ്ങനെ മറ്റു പ്രമാണങ്ങൾക്ക് വിരോധം വരുന്ന നിങ്ങളുടെ കൽപ്പന ശരിയല്ല. ബാലകർമ്മമല്ല, ബാലഭാവമാണ്. ബാലഭാവത്തിന് സദൃശമായ ഭാവമൊന്നും അല്ല. കാരണം ബാലനെന്ന് പറയുന്നത് നിഷ്കളങ്കനൊന്നുമല്ല. ബാല്യം നിഷ്കളങ്കമാണെന്നൊക്കെ പറയുമെങ്കിലും അവന്റെ ഉള്ളിനെ വിരിക്കുന്നതല്ല എന്താ? എല്ലാ രാക്ഷസന്മാരും അവിടെ ഇരിപ്പുണ്ട്, ഉറങ്ങിക്കിടക്കുന്നു എന്നേയുള്ളൂ. എല്ലാം പുറത്തു വരേണ്ട സാധനങ്ങൾ പലതും ഉണ്ട്, അതുകൊണ്ട് അത് നിഷ്കളങ്കമുണ്ട്. പക്ഷെ ആ സമയത്തെ ഭാവം എന്ന് പറയുന്നത് ഈ പറയുന്ന വിശുദ്ധിയോട് സമാനതകളുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ ബാലഭാവം എന്ന് പറയുന്നത്. അല്ല, ബാലഭാവം പോലും ഒരിക്കലും പരിശുദ്ധമല്ല. അങ്ങനെ ബാലഭാവം പരിശുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാക്ഷസനും ഉറങ്ങിക്കിടക്കുമ്പോൾ പുണ്യവാളനാകും. അങ്ങനെയൊന്നും ആകുന്നില്ലല്ലോ, ഉണർന്നു കഴിയുമ്പോൾ പഴയാളി തന്നെ. അതുപോലെയുള്ളൂ ബാലഭാവം. പക്ഷേ സമാനതകളുണ്ട്. പ്രധാന ഉപകാരമായിട്ട് അംഗം വിധിയാ. പക്ഷെ അതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞല്ലോ, ഹിംസ ദോഷമുള്ളതാണ്. പക്ഷെ യാഗത്തില് ഹിംസ വിധിച്ചിരിക്കുന്നുണ്ട്, ദോഷമുണ്ട്. അതുപോലെ അശുചി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദോഷമുള്ളത് തന്നെയാണ്. യഥേഷ്ട ചേഷ്ട ഈ പറഞ്ഞ യഥ ഉപാധ മൂത്രപുരീഷ ഒക്കെ ദോഷമുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രുതി തന്നെ പ്രമാണം പറഞ്ഞിരിക്കുന്നു, ബാല്യേന അതുകൊണ്ട് ദോഷമില്ല എന്ന് പറഞ്ഞാലോ? അത് ശരിയല്ല. അതങ്ങനെ മനസ്സിലാക്കണം. അംഗവിധികളെല്ലാം പ്രധാനത്തെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ദർശപൂർണമാസയാഗം എന്ന് പറയുന്നത് വലിയ യാഗമാണ്. ഒരുപാട് അംഗയാഗങ്ങളുണ്ടല്ലോ, ആ അംഗയാഗങ്ങളെല്ലാം തന്നെ ആ യാഗഫലത്തെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ യാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന അപൂർവത്തിനോട് കൂടിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അതിനെ പുഷ്ടിപ്പെടുത്തുന്നതാണ്, എല്ലാവരും നശിപ്പിക്കാനുള്ളതല്ല. അങ്ങനെ വേണം മനസ്സിലാക്കാം. അല്ലാതെ നിങ്ങൾ ഈ തത്വജ്ഞാനത്തെക്കുറിച്ച് വലിയ രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവസാനം അവിടെ ബാലചേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നതായി, തത്വജ്ഞാനത്തിന് വിരുദ്ധമായ കാര്യം വരും. അതുകൊണ്ട് ബാല്യം എന്ന് പറയുന്നത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. നിങ്ങൾ ബാല്യം എന്ന് പറയുന്നതിന് ബാലകർമ്മം എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പോയി, തത്വജ്ഞാനത്തെ നശിപ്പിക്കും. ബാലഭാവം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനത്തോട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രധാന സിദ്ധാന്തം പറയണം. എന്താണ് പ്രധാന ഉപകാരായച്ച അംഗ? ഇതൊക്കെ പല സന്ദർഭങ്ങളിലും യോജിപ്പിക്കേണ്ടതും അർത്ഥം മനസ്സിലാക്കേണ്ടതുമാണ് ഭാഷകാരന്റെ ഓരോ വാക്യങ്ങളും. ഇവിടെ മാത്രമാണ്, പല ഭാഗങ്ങളിലും ഇത് ഇത്തരത്തിൽ മനസ്സിലാക്കണം. എന്നാൽ ഒരുപാട് ഭ്രാന്തി മാറിക്കിട്ടും. ഞാൻ അഭ്യാസിച്ച പ്രധാനമിഹ യതീനം അനുഷ്ഠേയം പറയുന്നു. യതി സന്യാസി അനുഷ്ഠേയമായിരിക്കുന്ന എന്താണ്? ഞാൻ അഭ്യാസമാണ്, ശ്രവണ മനനങ്ങൾ തുടരുക, അതാണ് ഞാൻ അഭ്യാസം. തത്വനിശ്ചയം വരുന്നതുവരെ തുടരുക. പിന്നെ തത്വനിശ്ചയം വന്നു കഴിഞ്ഞാലോ മരണം വരെ അങ്ങനെ പോവുക, പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. തത്വനിശ്ചയത്തിൽ തന്നെ മുന്നോട്ട് പോവുക ആണ് ഞാൻ അഭ്യാസിച്ച പ്രധാനമുഖ യതീനാം അനുഷ്ഠേയം. യതി ധർമ്മം തന്നെ അതിന് വേണ്ടിയിട്ടാണ്, ഞാൻ അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. കാലം കൊണ്ട് വരുന്ന മാറ്റങ്ങൾ അതൊന്നും ആർക്കും തടയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുന്നു ചോദിക്കൂ, അതങ്ങനെ പറ്റും? ഇന്ന് യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനാഭ്യാസം ഒന്നും ആർക്കും അല്ല. ഇന്ന് യതിമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭരണ നിർവഹണത്തിലാണ്. ഭരണ നിർവഹണം അവിടെ എവിടെ ജ്ഞാനാഭ്യാസം നടക്കുന്നു? ഒന്നും നടക്കത്തില്ല. എന്തുകൊണ്ട്? ഞാൻ കുറ്റം പറയുകയല്ല, കാലം വരുത്തുന്ന മാറ്റങ്ങൾ. കാലം എല്ലാത്തിനും മാറ്റം വരുന്നെങ്കിൽ അങ്ങനെയും മാറ്റം വരുന്നു. അപ്പോൾ അതും പിന്നെ അംഗീകരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ യതി എന്ന് പറഞ്ഞാലും അതിനും പെട്ടുപോവുകയാണ് എല്ലാവരും. ആരും മനഃപൂർവ്വം ചെന്ന് ചാടുന്നതല്ല, പെട്ടുപോകുന്നു. ജ്ഞാനാഭ്യാസം അന്തരീക്ഷമൊക്കെ മാറിപ്പോയി, കാലം മാറിപ്പോയെന്നുണ്ട്. ഓരോന്നിൽ പെട്ടുപോകുന്നു, പിന്നെ അതിനനുസരിച്ച് പോകുന്നു. ആ ഇത്തവണ ഇങ്ങനെ പോട്ടെ, അടുത്ത തവണ ശരിയാക്കും. അടുത്ത തവണ എന്ന് പറഞ്ഞാൽ ചത്തിട്ട് ജനിക്കുമ്പോഴാണ്. അങ്ങനെ സമാധാനിച്ചാണ് യതിമാരെല്ലാം ജീവിക്കുന്നതെന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അത് സ്വയം പുറത്തു പറയത്തില്ല. സ്വയം അവനവൻ്റെ മനസാക്ഷിക്ക് ബോധ്യം വരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കാലം വരുത്തി വയ്ക്കുന്ന ഒരു വിന എന്ന് പറയാം. അങ്ങനെ ആയിപ്പോകും. പക്ഷെ യതി അതിനു വേണ്ടിയിട്ടുള്ളതല്ല, ജ്ഞാനാഭ്യാസമാണ് യതിയുടെ ജോലി എന്ന് പറയുന്നത്. അതാണ് ഭാഷ്യകാരൻ്റെ അഭിപ്രായം. ജ്ഞാനാഭ്യാസ പ്രധാനമിക യതീനാം അനുഷ്ഠേയം. യതിയുടെ അനുഷ്ഠേയമായിരിക്കുന്നു ജ്ഞാനാഭ്യാസമാണ്. എന്നുവെച്ചാൽ സകലായാം ബാലചര്യായാം അങ്കുരിക്രിയമാണായാം ജ്ഞാനാഭ്യാസ സംഭവ്യത പറയുന്നു. നിങ്ങൾ ഈ ബാല ആചരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ജ്ഞാനാഭ്യാസം? ജ്ഞാനാഭ്യാസത്തിന് എങ്ങനെയാ കുട്ടിയുടെ പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ സമയം മലർന്നു കിടന്ന് സൈക്കിളിൽ വിട്ട് വേണം അവന്റെ പണി. ഇതൊക്കെയാണോ യതിയും ചെയ്യേണ്ടത്? ബാലചര്യാന്ന് പറഞ്ഞു ഭക്ഷ്യകാരൻ ചോദിക്കുന്നതാണ്. പിന്നെ ജ്ഞാനാഭ്യാസത്തിനെവിടെ സമയം? ഇത് ഇത് അഡ്മിനിസ്ട്രേഷൻ ആയാലും സമയമില്ല, ഇതായാലും സമയമില്ല. അപ്പോ അതല്ല, നമുക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരി, സത്യം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും വേണം. നമുക്ക് കഴിയില്ല എന്ന് വിചാരിച്ചാൽ തിരസ്കരിച്ചു കളയരുത്, അതിന് നേരെ പുറംതിരിഞ്ഞിരിക്കരുത്. സത്യം അതാണ്, അതാണ് ഇത് ധർമ്മം എന്ന് പറയുന്നത്. കഴിയില്ലെങ്കിൽ കാലത്തെ പഴിക്കുക, എന്നിട്ട് സമാശ്വസിക്കുക, കാലം മാറിപ്പോയി എന്ന് പറഞ്ഞ് കാലത്തെ പഴിച്ചിട്ട് അതും ഒരാശ്വാസമാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് പറയരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്, അത് പാടില്ല. ബാല്യം പറഞ്ഞിരിക്കുന്നത് തത്വനിശ്ചയം വന്നവർക്കല്ലേ, അപ്പൊ അവർക്ക് ജ്ഞാനാഭ്യാസം അനുഷ്ഠേയമായി. അവിടെ പറയുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഉപനിഷത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞു. ബാല്യമാനമല്ല, പിന്നെ മൗനവും പറയുന്നുണ്ട്. പാണ്ഡിത്യം, ബാല്യം, മൗനം, അത് വ്യാഖ്യാനിച്ച് പതിനെല്ലാം സമാനം പറഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞാൽ പോരെ, പാണ്ഡിത്യം ഒന്ന് പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാ ബാല്യം പറയുന്നു, പിന്നെന്തിനാ മൗനം പറയുന്നു, പിന്നെ മൗനം അമൗനം ചെന്നൊരു വിദ്യ അധ ബ്രാഹ്മണ, അതുവരെ എന്തിനാ കൊണ്ടുപോകുന്നു? വിശദീകരിച്ചാണ്. Mm-hmm.